സൂത്രം ഋത്തിക് ദധൃക് സ്രഗ് ദിഗ് ഉഷ്ണിക് അഞ്ചു യുചി കുറിഞ്ചാം ചിൻ അഞ്ചേ സുപി ഉപപദേ യുജി കുറിഞ്ചോഹോ കേവലയോ കുറിഞ്ചേ നലോപാഭാവശ്ച നിപാത്യതേ ഖനാവിതോ. ഈ സൂത്രത്തിൽ എന്തൊക്കെയാണ് എഭ്യക്കിൻ ഈ ശബ്ദങ്ങളിൽ നിന്നല്ല കിൻ പ്രത്യേകത്തെ വിധിക്കുന്നു. ദൃശ്യോ സ്പൃശോ അനുതൊക്കെ കിൻ എന്ന പൂർവ്വസൂത്രത്തിൽ നിന്ന് കിൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന എഭ്യക്കിൻ ഈ ശബ്ദങ്ങളിൽ നിന്ന് കിൻ പ്രത്യേകത്തെ വിധിക്കുന്നു. എഭ്യ എന്ന് പറയുമ്പോൾ അത് വിഭക്തിയാണ് പഞ്ചമി. സൂത്രത്തിൽ വിജി കുറിഞ്ചാം ഏത് വ്യക്തിയാണ്? ഷഷ്ടി. ഷഷ്ടി പക്ഷെ വ്യാഖ്യാതാവ് പഞ്ചമിയാക്കി എന്ന് പറഞ്ഞാൽ സൂത്രകാരൻ പഞ്ചമി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഷഷ്ടി ഉപയോഗിച്ചു. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പഞ്ചമി അർത്ഥത്തിൽ ഷഷ്ടി. പഞ്ചമിയുടെ അർത്ഥത്തിൽ ഷഷ്ടി പ്രയോഗിച്ചു എന്ന് വിചാരിച്ച് നമ്മളാരും പ്രയോഗിക്കാൻ പാടില്ല. രാമസ്യ എന്ന് പറയുന്നതിന് പകരം രാമാത്തെന്ന് പറയുന്നതിന് പകരം രാമസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ല. പക്ഷെ സൂത്രകാരന് സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയൊക്കെ പ്രയോഗിക്കാം. കൂടുതലൊന്നും ചോദിക്കരുത്. അപ്പൊ ഈ ശബ്ദങ്ങളിൽ നിന്നെല്ലാം ഖിൻ പ്രത്യേകം വിധിച്ചിരിക്കുകയാണ്. അതിൽ വിശേഷതകൾ എന്തൊക്കെയാണ്? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഋത്വിക് ദൃക് സ്രഗ് ദിഗ് ഉഷ്ണി ശബ്ദങ്ങളെ എല്ലാ പരിപാടിയും നടത്തി പാണിനി എന്നെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സിദ്ധരൂപത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതൊക്കെ സിദ്ധരൂപങ്ങളാണ് എന്ന് വെച്ചാൽ നമ്മളിനി ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി രൂപങ്ങൾ ഇത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. ഇത്രയും ശബ്ദങ്ങളുടെ പക്ഷെ ഇത് പലയിടത്തായിട്ടാണ് വരുന്നത്. പല അന്തങ്ങളാണ്, അതെല്ലാം മനസ്സിലാക്കി ഋത്തിജൗ. അപ്പോൾ ഋത്തിജൗ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇത് ജകാരാന്തമാണ്, ഋത്തിജ് ശബ്ദമാണ്. അവ വരുത്തി വരുമ്പോൾ ഋത്തിജൗ എന്ന് വെച്ചാൽ ശബ്ദങ്ങളൊക്കെ ഉള്ളതാണല്ലോ, പ്രയോഗത്തിലുള്ള ശബ്ദങ്ങളാണല്ലോ. അപ്പൊ ആ പ്രയോഗത്തിലുള്ള ശബ്ദങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതെങ്ങനെ ഉണ്ടായി. അപ്പൊ എടുത്തേക്ക് വന്നിട്ട് ശബ്ദം പ്രയോഗത്തിലുണ്ട്, എങ്ങനെ ഉണ്ടായി? പണിന്ന് പറയുന്നത് അത് ഉണ്ടാക്കേണ്ട കാര്യമില്ല, രൂഢ ശബ്ദമാണ് അതങ്ങനെ തന്നെ. അപ്പോൾ ഋത്തിജവ് എന്നുള്ള കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പ്രാതിപതികം ഋത്തിജാണ്, ജകാരാന്തമാണ്, പരത്തിലാവു എന്ന് ഋത്തിജവ് ഋത്തിജഹ ഋത്തിജം ഋത്തിജവ് ഋത്തിജഹ ഋത്തിജ ഋത്തിഗ്ഭ്യാം. അതിവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുമല്ലോ ഋത്തിഗ്ഭ്യാം ഋത്തിഗ്ഭി. അങ്ങനെ അല്ല ഇനി സൂത്രങ്ങൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ പല സൂത്രങ്ങളും ഉണ്ട് ഇവിടെ സമാസം ചെയ്യണം. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സമ്പ്രസാരണം ചെയ്യണം, എണ്ണാദേശം വരണം, പ്രാതിവിധിക സംജ്ഞവർണം സുവർണം അതൊക്കെ അതിനൊക്കെ പണിഞ്ഞ് നമ്മളെ സഹായിച്ചതാണ് നിപാതനം എന്ന് പറയും. നിപാതമല്ല നിപാതനം, മാറിപ്പോരുത്. അതുപോലെ തന്നെ ദധൃക് സ്രഗ് ദിഗ് ഉഷ്ണിക്. ഇനി അഞ്ചുവിലിവിടെ എന്താ വിശേഷിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത്? അഞ്ചേഹേ സുപ്യുപപതേ ഖിൻ വിധിച്ചിരിക്കുകയാണ് ഇവിടെ. അഞ്ചിൽ നിന്ന് സുപ്പ് ഉപപദമായിരിക്കുമ്പോൾ എന്നുവെച്ചാൽ സുപ്പ് പൂർവമായിട്ടിരിക്കുമ്പോൾ സുബന്ധം, സുപ്പെന്ന് പറഞ്ഞാൽ സുബന്ധം ആണ്. പ്രത്യങ് പരാങ് തുടങ്ങിയ ശബ്ദങ്ങളുണ്ടല്ലോ. അർവങ് തിരിയങ് അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അവിടെയെല്ലാം സുബന്ധം ഉപപദമായിരിക്കുമ്പോൾ, സുബന്ധം പൂർവത്തിലിരിക്കുമ്പോൾ അഞ്ച് ധാതുവിൽ നിന്ന് ഈ സൂത്രം കിൻ വിധിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അഞ്ചു എന്നല്ലേ ഉള്ളൂ, ഇവിടെ ഒരു സുബന്ധമൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലായി പോകണം, അതാണ് നിപാതനമെന്ന് പറയുന്നത്, നിപാതം എന്ന് പറയുന്നു. അതെങ്ങനെ മനസ്സിലാക്കും? കാരണം അതിന്റെ മുമ്പിലിരിക്കുന്നത് ഉഷ്ണിക്കാണ്. അവിടെ ഉപപദമുണ്ട്, അതുകൊണ്ട് അഞ്ചുവിലും ഉപപദമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളണം. അതൊരു യുക്തി മനസ്സിലാക്കണം. പാണിനി അതുദ്ദേശിച്ചിട്ടാണ് ഇവിടെ കിൻവിധിച്ചിരിക്കുന്നത്. യുജി കുറിഞ്ചോഹോ കേവലയോഹോ, ഞാൻ യുജു ധാതുവിനും കുറിഞ്ച് ധാതുവും കേവലം എന്ന് വെച്ചാൽ ഉപപദമില്ല. ഉപപദമില്ലാത്ത യുജു ധാതുവിലും കുറിഞ്ച് ധാതുവിൽ നിന്നും കിൻവിധിച്ചിരിക്കും. ഇതൊക്കെയാണ് നിപാതത്തിന്റെ പ്രത്യേകതകൾ. അതെല്ലാം അവിടെ ഉണ്ട്, അത്ര തന്നെ. എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്. യുജു ധാതുവിൽ നിന്നും കുറിഞ്ച് ധാതുവിൽ നിന്നും ഉപപദമില്ലാതെ കിൻവിധിച്ചിരിക്കുന്നു. അതേസമയം അഞ്ചു അതുപോലെ ഒരു ധാതുവാണ്, അതിൽ നിന്നും ഉപപദത്തോടുകൂടി കിൻവിധിച്ചിരിക്കുന്നു. പിന്നെ കുറിഞ്ച് ധാതുവിൽ നകാരം ലോപിക്കും. കുറിഞ്ചേ നലോപ അഭാവസ്ഥ, നലോപ ലോപിക്കുന്നില്ല. നിപാത്യതയെ അത് നിപാതനം ചെയ്തിരിക്കുകയാണ്. കുറിഞ്ചിന് നകാര ലോപത്തെ വിധിക്ക് അസൂത്രമുണ്ട്, പക്ഷെ ഇവിടെ പ്രവർത്തിക്കില്ല. കുറിഞ്ച് ധാതുവിൽ നിന്ന് കിൻ വരുമ്പോൾ പ്രവർത്തിക്കത്ത. ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ വരും, പലയിടത്തായിട്ട് വരും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഋത്തിക്ക് ദദൃക്ക് സൃഗ് ദിഗ് ഉഷ്ണിക്ക് ഇത് കിന്നന്തങ്ങളാണ്. അതിൻ്റെ പ്രക്രിയയെല്ലാം നടത്തി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ സമയം അഞ്ചു യുജി കുറിഞ്ച് ഇന്നുമ്പ് പറഞ്ഞു നിന്നതിനൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ധാതുവാണ്, പിന്നെ സിദ്ധരൂപങ്ങളാണ്, പിന്നെ മേൽ മുമ്പ് സിദ്ധരൂപത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പൂർണ്ണമായിട്ടില്ല, ഇവിടെ പ്രക്രിയകളെല്ലാം ഇനിയും ചെയ്യാനുണ്ട്. ഋത്തിക് ശബ്ദത്തിൽ നിന്ന് കിൻ വിധിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഋത്തിക് കിന്നന്തമാണെന്നേ ഉള്ളൂ. കാരണം അവിടെ പ്രക്രിയയെല്ലാം കഴിഞ്ഞു. പ്രാതിവിസജ്ഞ വന്നു, സു വന്നു, എല്ലാം കഴിഞ്ഞിട്ടാണ് ഋത്തിക് എന്നായത്. പക്ഷെ അഞ്ചു യുജി കുറിഞ്ച് മൂന്നിനെ സംബന്ധിച്ചു അങ്ങനെയല്ല. കിൻ വിധിച്ചു, ഇനി പണി ബാക്കിയുണ്ട്. പാണിനിയുടെ പണി കഴിഞ്ഞു, നമ്മുടെ പണി ബാക്കിയുണ്ട് എന്ന് ആ വ്യത്യാസം മനസ്സിലാകും. വ്യാഖ്യാനം കൊണ്ടേ മനസ്സിലാക്കുള്ളൂ, വേറെ ഒന്നുമില്ല. വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാകും. കിന്നിന്റെ ഒക്കെ പ്രത്യേകതകളുണ്ടല്ലോ, അതെല്ലാം വരുന്നു ഉടനെ തന്നെ വരും. അതേ തന്നെ അതിന്റെ വ്യത്യാസം ഉടനെ തന്നെ വരും. വ്യത്യാസമുണ്ട്. കിപ്പ്, കിന്ന്, കിഷ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിന് ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ ഉദാഹരണം കൊടുത്തിരിക്കുന്ന ഋത്തിക് ശബ്ദമാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അതല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തു വരുന്ന യുങ് ശബ്ദമാണ്. യുങ് ഋത്തിക് ശബ്ദം നമ്മളിവിടെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അസിദ്ധരൂപമാണ്, അത് നമുക്കൊന്നും ചെയ്യാനില്ല. രൂഢശബ്ദമാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അതിവിടെ ഉദാഹരണമായി കൊടുത്ത് അല്ല, പാണിനിയുടെ വിവക്ഷ അനുസരിച്ച് ഈ സൂത്രങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനി സൂത്രം പ്രവർത്തിക്കാനുണ്ട്, അതെല്ലാം കൊടുക്കണമായിരുന്നു. ഇനി ഇതിന്റെ പാണിനി ചെയ്ത പ്രക്രിയകൾ അനുസരിച്ച് ശ്രദ്ധിച്ച രൂപമാണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ പാണിനീയ സൂത്രത്തിൽ വരുന്ന മറ്റു സൂത്രങ്ങളും കൂടെ കൊടുക്കണം. കാരണം ഇത് പ്രകരണം തന്നെ ഏതാണ്? കൃദന്തമാണ്. കൃദന്ത പ്രകരണത്തിലെ സൂത്രമാണിത്. വേദകൃത്തിഗ്ധ ഇങ്ങനെ ഒരു ശബ്ദം ഇവിടെ എടുത്ത് കൊടുക്കുമ്പോൾ ഇത് ചിന്തിച്ച് മനസ്സിലാക്കിന്നവർക്ക് ശ്രമിക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാവും. കാരണം സൂത്രത്തിലെന്തുണ്ട്? ഇർത്തിക്. ഇവിടെ ഉദാഹരണം കൊടുക്കുന്ന എന്താണ്? ഇർത്തിക്. അവിടെ ഇത്രയും സൂത്രവും കൊടുത്തിട്ടുണ്ട്. ഇത്രയും സൂത്രം പ്രയോഗിച്ചാലും ഇർത്തിക്ക് രൂപ ശ്രദ്ധിക്കത്തില്ല, കാരണം വേറെ സൂത്രമുണ്ട്. പാണിനി ചെയ്ത പ്രക്രിയകളെ കാണിക്കാനാണെങ്കിൽ ഇത്രയും സൂത്രം ഇവിടെ പോരാ. ഇനി ഇത്രയും സൂത്രം ഇവിടെ കാണിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല എന്ന്. പിന്നെ എന്തിനു വേണ്ടി ഇത്? ഒരാശയക്കുഴപ്പം വരും. നിങ്ങൾക്ക് വരണമെന്നില്ല, ബുദ്ധിമാന്മാരാണ്, പഠിപ്പുള്ളവരാണ്. ചിലർക്ക് വരുമെന്ന് ഞാൻ പറയാണ്. ബുദ്ധിയുള്ളവർക്ക് ഒരാശയക്കുഴപ്പമില്ല. അവരിങ്ങനെ കണ്ണട ഇങ്ങനെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പൊടിയും തട്ടി എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് നമ്മൾ ഇതിന് ഉദാഹരണമായിട്ട് എടുക്കുന്ന ഏതാണ്? യുങ്. ഇർത്തിക്ക് ഇവിടെ ഉദാഹരണമായി കൊടുക്കുന്നതിന് ഒരു ന്യായീകരണമില്ല. ഇങ്ങനെ ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുന്നതിന്, കൊടുക്കുകയാണെങ്കിൽ ബാക്കി സൂത്രങ്ങളൂടെ കൊടുക്കണം. എന്നാ ശരി, ഇന്ന ഇന്ന സൂത്രങ്ങൾ ഉപയോഗിച്ച് പാണിനി ഇർത്തിക് ശബ്ദത്തെ സിദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. യുങ്ങാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ എന്താണ്? സൂത്രത്തിൽ യുജി എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് യുജിര് യോഗേ എന്ന് പറയുന്ന ധാതുവിന്റെ ര് എന്നുള്ളത് വിട്ടിട്ട് ശേഷിക്കുന്ന ഭാഗമാണ് യുജി എന്ന് പറയുന്നത്. അപ്പോൾ യുജിര് യോഗേ എന്ന് പറയുന്ന ധാതുവിന്റെ ര് ഭാഗം പോയിട്ട് ശേഷിക്കുന്നതാണ് ഏത്? യുജി. ഇതൊരു ധാതി എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നതാണ്. യുനക്തി ഇതി യുങ് എന്ന് പറയും, വിഗ്രഹിക്കും. ഇനി യുജി സമാധൗ എന്ന് പറഞ്ഞൊരു ധാതുണ്ട്. അത് ദിവാദിയിലുള്ളതാണ്, ദിവാദി ഗണത്തിൽ. ഗണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ, പല ഗണങ്ങളുണ്ട് ധാതുക്കൾ. അതിൽ യുജ്യത്തെ ഇതി യുക് വേറെ, അത് ഇവിടെ എടുക്കരുത്, അതല്ല ഇവിടെ, അത് വേറെയാണ്. ആ വ്യത്യാസം ഇവിടെ അത്യാവശ്യമാണ്, ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. അപ്പൊ ഇത് യുജിയുടെ യോഗയാണ്, രുധാദിയിലാണ്. അതിൽ നിന്ന് യുങ് എന്നാണ് രൂപസിദ്ധിക്കുന്നത്. യുങ് യുഞ്ചോ യുഞ്ചോ പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമ്മൾ രൂപം അറിഞ്ഞിരിക്കണം. അത് രുധാദി ഗുണമാണ് യുജിര്. അങ്ങനെ എന്താണ് യുങ് ഇഞ്ചോ ഇഞ്ചോ? ഇതാണ് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രസവത്തിൽ തന്നെ അടുത്തുണ്ട്. എടുത്തിങ്ങനെ തൽക്കാലം മറന്നു കളയുക. സിദ്ധാന്തമോദിയിലും ഈ സൂത്രം ഉദാഹരണം കൊടുത്തിരിക്കുന്നത് യുങ് തന്നെ. യുങ് ശ്രദ്ധിക്കുന്നിടത്താണ് കൊടുത്തിരിക്കുന്നു, വരുത്തിക്കണ്ട. കാശികയിലും മറ്റും, കാശികയിലും മറ്റുമെന്ന് പറയാനില്ല, കാശികയിലും ഓരോ ശബ്ദം ഇതുപോലെ ഇർത്തിക് ദദൃക് എന്തൊക്കെ സംഭവിച്ചു നിവാദനം കൊണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. വൃത്തു ഉപപദമായിരിക്കുമ്പോൾ ഏജു ധാതുവിൽ നിന്ന് കെൻ വന്നു, സമാസം വന്നു, സമ്പ്രസാരണം വന്നു, വികാരം വന്നു, എണ്ണാദേശം വന്നു, എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ശബ്ദത്തിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ശരി, എല്ലാ ശബ്ദങ്ങളും കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് പാണിനി ഇവിടെ ചെയ്തതെന്ന് മനസ്സിലാക്കാതെ അങ്ങനെ വരുമ്പോൾ എല്ലാം പറയണം. മൂന്ന് സൂത്രം കൊണ്ട് കാര്യം നടക്കില്ല. ഭാഷ്യമാണെങ്കിൽ ഇത് ഈ സൂത്രത്തിന് ഭാഷയില്ല. അങ്ങനെയുണ്ട്, എല്ലാ അഷ്ടാധ്യായ സൂത്രങ്ങൾക്കും ഭാഷ എഴുതിയിട്ടില്ല ഭാഷകാർ. അതല്ലേ പറഞ്ഞത്, യുനക്തി ഇഞ്ച അങ്ങനെ വരും. ഒരു ഉദാഹരണം വെച്ചാൽ യുജ്യതേ യുജ്യതേ എന്ന് വരും. ആ രണ്ടിൽ നിന്ന് സുബന്ധം ഉണ്ടാവും. സുബന്ധവും വ്യത്യസ്തമാണ്. രണ്ടും സാധാരണഗതിയിൽ രണ്ട് യോഗ അർത്ഥത്തിലാണ്. പക്ഷെ ഇത് യോഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാസ ഭാഷയത്തിൽ ഇതിന് രണ്ടർത്ഥം പറഞ്ഞിട്ട് രണ്ട് തരത്തിലായിരുന്നു അർത്ഥം കൊടുക്കുന്നു. വിജിര് യോഗയും വിജി സമാധു രണ്ടും രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചു. അതവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ യുജ് ധാതു കൊടുക്കുക. യുജ് പരത്തിൽ എന്തുവരും? കിന്ന് വരും. കിന്നിന്റെ പ്രത്യേകത എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കനാവിതോ ഖിന്നെന്ന് പറയുന്ന പ്രത്യയത്തിലെ കകാരവും നകാരവും വിത്തായി പോവും എന്ന് പറയുന്നതാണ്. പിന്നെ വേറൊന്നും കൂടെ മനസ്സിലാക്കേണ്ടത്, ധാതുവിൽ നിന്നാണ് പ്രത്യയം പരത്തി വരുന്നത്. ധാതുവിൽ നിന്ന് പ്രധാനമായിട്ട് പ്രധാനം എന്നുള്ളത് ശ്രദ്ധിക്കണം. രണ്ട് തരത്തിലുള്ള പ്രത്യയങ്ങളാണ് വരുന്നത്. ഒന്ന് കൃത് പ്രത്യയങ്ങൾ, മറ്റൊന്ന് എന്താണ്? ഒരു മൂളൻ എവിടെ കേട്ടുണ്ട്? ഞാൻ ശ്രദ്ധിക്കുമ്പോൾ മൂളൽ നിന്നു പോവും. നത്തിന്റെ മൂളൽ പോലെയാണ് അതിരുന്ന് മൂളും. നമ്മളങ്ങോട്ട് ശ്രദ്ധിച്ചാൽ നിർത്തിക്കളയും, നമ്മളെ വെട്ടിലാക്കിക്കളയും. അതുപോലെയാണ് മൂളലേക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പം നിന്നു പോവും. തിങ്ങ് ഒന്ന് കൃത്ത്, മറ്റൊന്ന് വേറെയുണ്ട് പ്രത്യയങ്ങൾ. പൊതുവെ പറഞ്ഞാൽ കൂടുതൽ പ്രത്യയങ്ങൾ വരുന്ന തിങ് പ്രത്യയങ്ങളും. തിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു, സുപ്തിങ്ങന്തം പദം ഭഗവതി പഠത്തി യജതി ഇതെല്ലാം. പിന്നെ ധാരാളം വരുന്നതാണ് ഈ കൃത് പ്രത്യയങ്ങൾ. ആ കൃത് പ്രത്യയങ്ങളിലാണ് വരുന്നത്, കർത്ത, കാരകഹ, കാര്യം, കർത്തവ്യം, ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം കൃത് പ്രത്യയങ്ങളാണ്. അതിൽ തിങ് പ്രത്യയം വന്നു കഴിഞ്ഞാൽ അത് തിങ്ങന്തമായി. കൃത് പ്രത്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൃത്തദ്ധിത സമാസാസ്ഥ പ്രകാരം പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞ് സുബന്ധങ്ങളാവും. രണ്ടു വഴിക്കാ പോകുന്നു. തിങ് പ്രത്യം വന്നു കഴിഞ്ഞാൽ തിങ്ങന്തങ്ങളായി പോകും. പിന്നെ അതിൽ നിന്ന് സുപ്പ് വരത്തില്ല, ഭവതിയിൽ നിന്ന് സുപ്പ് വരത്തില്ല. എന്തുകൊണ്ട് അതിന് പ്രാതിസഞ്ജയല്ല? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഭവതിക്ക് പ്രാതിസഞ്ജയില്ലാത്ത? പഠിച്ചിട്ടുണ്ട്, കൃത് അദ്വിത സമാസങ്ങളിൽ പെടുന്നില്ല. പിന്നെ അപ്രത്യം, പ്രത്യാന്തത്തിന് പ്രാതിസഞ്ജയം നിഷേധിച്ചു. അതുകൊണ്ട് ഭവതി പഠിക്കുന്നു പ്രാതിസഞ്ജയം, അല്ലെങ്കിൽ സു വരത്തില്ല. അതിന്റെ രൂപങ്ങൾ രാമഹ രാമ രാമഹ രാമോ എന്നൊന്നും വരത്തില്ല. ഭവതി ഭവത, അത് പിന്നെ എവിടെ? ഞാൻ അടുത്ത കാലത്ത് കണ്ടല്ലോ, ഈ സാധാരണ ഭവതി ഭവതഹ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാമഹ പോലെ ചിലര് ധരിച്ചു കളയും. രാമഹ പോലെ. അപ്പോ ഭവതഹ എന്ന് പറഞ്ഞാൽ രാമഹ എന്ന് ധരിച്ചിട്ട് സുബന്ധവണം ധരിച്ചു കളയും. വിസർഗം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പലർക്കും അത് അത് ചിലപ്പോൾ വിസർഗം കൂടി തീരും. നമ ശിവായ പല അമ്പലത്തിൻ്റെയും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ ശിവായ. ആ ഇടയ്ക്ക് ഞാനൊരു ടി വിയിലാകുന്നത് അർഷ സംസ്കാരത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ടി വിയാണ്. അതിൽ ഇതുപോലെ ഒരു ക്രിയാരൂപത്തിന് ശേഷം വിസർഗം എഴുതിയിരിക്കുന്നു. ആ ഗമയഹ അവിടെയാണെന്ന് തോന്നുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിച്ചതാ ഇതൊരു അബദ്ധമാണല്ലോ, ഇവർ ഈ സംസ്കാരത്തെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല. ലൈക്ക് അതിലൊരു സംസ്കാരക്കാരനെ പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ഉടൻ തന്നെ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു അബദ്ധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ മറുപടി ഞങ്ങൾ അങ്ങനെ എഴുതുന്നുള്ളൂ, അങ്ങനെ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, കുറേ സംസ്കൃതക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ശരിയെന്ന് ആയിക്കോട്ടെ, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്, തിരുത്താൻ തയ്യാറല്ല. അത് വരും, അത് വേറെ. അതാണ് ആൾക്കാരൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാകും. ചിലയിടത്ത് ഭവതഹ ഒന്നങ്ങനെയും വരും. സുബന്ധവും തിങ്ങുന്നത് നമ്മൾ പരിചയം കൊണ്ട് തിരിച്ചറിയണം. ഭവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വരില്ലേ, സുബന്ധത്തിലും വരും ഭവതി, തിങ്ങന്ധത്തിലും വരും. അത് പരിചയം കൊണ്ട് തിരിച്ചറിയണം. പക്ഷെ തെറ്റുപറ്റിയാൽ നമ്മൾ തിരുത്തണം, അതാണ് അറിവിൻ്റെ ലക്ഷണം. ഞങ്ങൾ തിരുത്തത്തില്ല, എഴുതിയ എഴുതിയത് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ തിരുത്താൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഇത് കൃതന്തമാണ്, അതായത് യുജ് ധാതുവിൽ നിന്നും കിൻ വന്നു കഴിഞ്ഞാൽ ഇത് കൃതന്തമായി. ഇതിന് കൃസ്സഞ്ജയുണ്ട്, അതാണ് അടുത്ത സൂത്രം. കൃത് ആ തിങ് ഇതിൻ്റെ നമ്പർ എത്ര? 3193. ഇതിൻ്റെ മുമ്പിലത്തേൻ്റെ മുമ്പിലത്തെ സൂത്രമാണ് ധാതോഹോ. മൂന്നാം അധ്യായത്തിൽ 1:93. ഇതിൻ്റെ മുമ്പിൽ വേറെ രണ്ട് ധാതോഹോ വരുന്നു. ഒന്ന് ധാതോഹോ സമാന കർത്തൃക ഇച്ഛായം വാ, ധാതോഹോ ക്രിയാസംഹാരേ യങ്. രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് ധാതോഹോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ രണ്ട് സ്ഥലത്ത്, മൊത്തം മൂന്ന് സ്ഥലത്ത് വരുന്നുണ്ട് ഈ അധ്യായത്തിൽ. ഇതിൻ്റെ മുമ്പിലത്തേൻ്റെ മുമ്പിലത്തെ സൂത്രമാണ് ധാതോഹോ. നിങ്ങളുടെ എല്ലാം ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ അറിയാം. അഷ്ടാധ്യായി അപ്പോ ആ ധാതോഹോ എന്ന് പറയുന്നത് ഇതിന്റെ മുമ്പിൽ മൂന്നെണ്ണം മൊത്തത്തിലുണ്ട്. മൂന്നെണ്ണം ഉണ്ടെങ്കിലും രണ്ട് ധാത്വ അധികാരമുണ്ട്. ധാതോഹോ ഹലാദേ ക്രിയാസംഹാരേ യങ് എന്ന് പറയുന്ന ഒരു ധാത്വ അധികാരമുണ്ട്. ഇതിന്റെ തൊട്ടു മുമ്പിൽ വരുന്ന ധാത്വ അധികാരമുണ്ട്. അതിനാ അധികാര സൂത്രങ്ങളാണ് ഉത്തരസൂത്രങ്ങളിലേക്ക് ധാതോഹോ എന്നാണ് വൃത്തിക്കുന്നത്. എന്റെ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? അത്ര ധാത്വധികാരേ തിങ് ഭിന്ന പ്രത്യേക ക്രിസ്സന്യാദ്. അപ്പൊ ഇവിടെ ഈ അത്ര ധാത്വധികാരേ എന്തിനു പറഞ്ഞു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അത്ര ധാത്വധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പിൽ വേറൊരു ധാതു അധികാരമുണ്ട്, അതിനെ എടുക്കരുത്. ഇതിന് മുമ്പിൽ രണ്ടു ധാതു ശബ്ദങ്ങളുണ്ട്, അതിൽ ഒന്ന് ധാതു അധികാരമാണ്. എന്ന് വെച്ചാൽ ഒരു ധാതു അനുവർത്തിക്കുന്നു, അതിനെ എടുക്കരുത്. ഇതിന്റെ തൊട്ടു മുമ്പിൽ ഒരു ധാതോഹം എന്നൊരു സൂത്രമുണ്ട്, അവിടം മുതല് കുറേയധികം പ്രത്യയങ്ങൾ വിധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തിങ്ങും വിധിക്കുന്നുണ്ട്. തിങ് ഭിന്ന, തിങ് ഒഴികെയുള്ള പ്രത്യയങ്ങൾക്ക് പൊതുവെയുള്ള പേരാണ് കൃത്. കൃത് സന്യാസിയ, ഈ കൃത് പ്രത്യയങ്ങളാണ് പിന്നെ പലതായി മാറുന്നത്. അതിൽ തന്നെ കൃത്യപ്രത്യയങ്ങൾ വരും, നിഷ്ഠാപ്രത്യയങ്ങൾ വരും, പലതരത്തിലുള്ള പ്രത്യയങ്ങൾ, ഉപസഞ്ജ്ഞകൾ ഒരുപാട് വരും. പൊതുവെ വരുന്ന പ്രത്യയങ്ങൾക്കാണ് എന്ത് പറയുന്നത്? കൃത്. ഈ കൃത് പ്രത്യയം അന്ത്യത്തിൽ വരുന്നതിനെ കൃതന്തങ്ങളെന്ന് പറയും. എന്റെ പ്രധാന ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയകളിൽ നിന്ന് നാമരൂപങ്ങളെ ഉണ്ടാക്കുക, അതാണ് ഇതിന്റെ പണി. ജക്രു ധാതുവിൽ നിന്ന് കർത്ത എന്നൊരു നാമരൂപത്തെ ഉണ്ടാക്കുന്നു. കർത്ത, കർത്താരു, കർത്താരഹ. പച്ച ധാതുവിൽ നിന്ന് ഒരു നാമരൂപത്തെ ഉണ്ടാക്കുന്നു. പാചക, പാചകു, പാചക. ഇങ്ങനെ നാമരൂപങ്ങൾ മാത്രമല്ല, മുഖ്യമായി പറയുകയാണ്. ഏത് കാര്യം പറഞ്ഞാലും അതിന് അപവാദം പറയുന്ന ആളെന്നോട് ചോദിച്ചിരുന്നു, അന്ന് അങ്ങനെയല്ലേ പറഞ്ഞു, ഇങ്ങനെയുണ്ടോ, അങ്ങനെ പറയുന്നു. വ്യാകരണത്തിൽ അറിയാമല്ലോ ഒരു നിയമവും ശാശ്വതമല്ല, അതുകൊണ്ട് പറയുന്നവർക്ക് രക്ഷപ്പെടാനും എളുപ്പമാണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് ഇങ്ങനെയും പറയാം, കാരണം ഒരു നിയമവും ശാശ്വതമല്ലല്ലോ. അപ്പൊ നമ്മൾ ഈ കൃത്ത് എന്ന് പറയുന്നത് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ധാതോഹോ എന്ന് പറയുന്ന ധാത്വധികാരം എന്ന് പറയും, അത് അനുവർത്തിക്കുന്ന കുറെ സൂത്രങ്ങളിൽ പ്രത്യയങ്ങളെ വിധിക്കുന്നുണ്ട്. ഈ മൂന്നാം അധ്യായത്തിലെ 1.93 തുടങ്ങി ഇതിനുമ്പോ ഒരു സൂത്രമുണ്ട്, കുറെ പ്രത്യയങ്ങൾ വിധിക്കുന്നുണ്ട്. ഇതിനെല്ലാം പൊതുവെ പറയുന്ന പേരാണ് കൃപ്രത്യയങ്ങൾ. ഇതെല്ലാം ധാതുവിന് ശേഷമാണ്. അതിനുദാഹരണമാണ് കർത്ത, പാചക തുടങ്ങിയ ശബ്ദങ്ങൾ. ഇത് വന്നു കഴിഞ്ഞാൽ ശബ്ദത്തിനെ കൃദന്തം എന്ന് പറയും. കൃദന്തമായി കഴിഞ്ഞാൽ അതിന് പ്രാതിസഞ്ജ വരും, സു വരും. ബാക്കി നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇതത്രയും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് കൃദന്തം. പ്രത്യേകിച്ചതിലൊരു പ്രകരണമാണ്, ഷർലിംഗ പ്രകരണം പോലെ തന്നെ. മുമ്പോട്ട് ചെല്ലുമ്പം തിങ്ങന്ത പ്രകരണം വരും, അടുത്ത് അതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃദന്തം. ഈ കൃദന്തം പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് വ്യാകരണത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൃദന്തത്തിൽ നിന്ന് പിന്നെ വരുന്നതാണ് തദ്ധിതങ്ങൾ, തദ്ധ്യപ്രത്യയങ്ങൾ. കൃദന്തങ്ങൾ തദ്ധിതാന്തമായി മാറും. അത് പിന്നെ പല അർത്ഥത്തിൽ വരും, പല പല അർത്ഥത്തിൽ. അപ്പോൾ ശബ്ദങ്ങളുടെ അർത്ഥത്തിന് വളരെ വിപുലത വരും. ഇപ്പൊ ധാതുവിൽ നിന്നുണ്ടാകുന്നു എന്നുള്ള നിലയ്ക്ക് പ്രധാനപ്പെട്ടാണ് രണ്ടെണ്ണം, കൃദന്തവും തിങ്ങന്തവും. തിങ്ങന്തത്തിൽ സുപ്പ് വരത്തില്ല, കൃദന്തത്തിൽ നിന്ന് സുപ്പ് വരും. അത് തദ്ധിതം. ഗന്ധശബ്ദം ഒരുകൂട ശബ്ദമാണ്, അതിൽ നിന്ന് മതിപ്പ് വരും, മതിപ്പിൽ നിന്ന് തും വരും. മതിപർത്തിയ പ്രത്യയങ്ങൾ, ഇന്ന പ്രത്യയം, അതുപോലെ ഇതെല്ലാം വരും. ക്രിയമായിട്ട് അത് രണ്ടു തരത്തിൽ വരുന്നു. തേന തുല്യം ക്രിയാചേത് പതി, തുല്യക്രിയയെ കാണിക്കാൻ വേണ്ടി വരും. അത് മതിപ്പ്. യജ്ഞദത്തവത് അധീതേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അതുപോലെ അക്രിയയുടെ തുല്യത കാണിക്കാൻ. അത് പ്രത്യം വത്ത്, തേന തുല്യം ക്രിയാചേത് പതി. തദസ്യാസ്തി അസ്മിന്നിതി മതുപ്പ് മതപ്പ് അത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ തദ്ധിതത്തിൽ പഠിക്കും വിശദമായി. പക്ഷെ അത് പ്രക്രിയയൊക്കെ വളരെ സിമ്പിളാണ്. കൃതന്ധത്തിൻ്റെയും പ്രക്രിയകളൊക്കെ ലാഘവം വളരെ എളുപ്പമാണ്. ഇതിൽ ഈ പ്രക്രിയ പ്രയാസമുള്ള ഈ ഹലന്തത്തിലാണ്, അല്ല ഈ പൊതുവെ ഈ സുബന്ധങ്ങളിലാണ് കുറച്ച് ക്ലിഷ്ടതയുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്. തിങ്കന്ധം വളരെ സിമ്പിളാണ്. ഒരു 10 ലകാരങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പരസ്മേതവും ആത്മനിവേദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സ്പീഡിന് പോവാം, വളരെ അനായാസമായി ശ്രദ്ധിച്ചു പോവാം. കൃതന്ധം അതുപോലെ തന്നെ പ്രയാസമുള്ള, തദ്ധിതവും അതുപോലെ. പിന്നെ ഇതിലൊന്നിനും പെടാത്ത ചില സാധനങ്ങളുണ്ട്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ചിലയിടത്തൊക്കെ ഉണ്ട്. അതൊന്നും സിദ്ധാന്തം തോന്നി വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഇതിൽ ഏറ്റവും പ്രയാസമുള്ള ഭാഗം ഇതാണ്. ഇത് മനസ്സിലായ പിന്നെ ബാക്കിയൊന്നും പ്രയാസമുള്ളതല്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഇതെപ്പോഴും ഓർമ്മിച്ച് വയ്ക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത്. ഈ ധാത്വധികാരത്തിൽ വിധിക്കുന്ന പ്രത്യയങ്ങൾക്കെല്ലാം കൃസഞ്ജയുണ്ട്, ഇതെല്ലാം കൃതന്ധങ്ങളാവും. അതിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ഈ ധാത്വധികാരത്തിലാണ്, അതുകൊണ്ടല്ലേ ഇവിടെ 3:1:93 പറഞ്ഞിരുന്നത്. 3:2:59 ആണ് ഈ സൂത്രം. ഒരു തിഗ്ധതൃക്ക് ഈ സൂത്രപ്രകാരം എന്ത് വിധിക്കുന്നു? കിന്നെ വിധിക്കുന്നു. കിന്നിനെന്ത് സംഭവിക്കുന്നോ പറഞ്ഞത്, അതായത് യുജ് കിന്നെന്നിരിക്കും. പ്രത്യേക പരശ്ച അത് ഇവിടെയും വരും, പ്രത്യേകങ്ങളെല്ലാം പരത്തിൽ വരും. വന്നു കഴിഞ്ഞാൽ കിന്നെന്നിരിക്കുന്നതിൽ കനാവിതോ കിന്നിലെ കകാര ഇത്ത ആ ഇവിടെ കാണിച്ചല്ലോ, പക്ഷെ ഞാൻ പറഞ്ഞ സാധനം കണ്ടില്ല. ഉണ്ടാ എവിടെ എവിടെ ഏത് സൂത്രമാണ്? ദാദോഹം എന്നുള്ള സൂത്രം ഉണ്ടോ? എവിടെ? ഞാൻ കണ്ടില്ല. അതിൽ കാണോ? ഇല്ല. അത് ഇത് ഒരുപോലെയാണ് കാണുന്നത്. ധാതോ ഇത് തന്നെ. അതിൻ്റെ അടുത്ത് വരുന്ന തത്ര ഉപതം സപ്തമീസ്ഥം, അത് കഴിഞ്ഞ് വരുന്ന കൃതതിങ്. അപ്പൊ ധാതുവിന് ശേഷം വരുന്ന, ഇതിനു ശേഷം ഇരിക്കുന്ന എല്ലാ സൂത്രങ്ങളും ധാതോഹോ എന്ന് വരും, കൃതതിങ്ങും പോവും. അപ്പൊ എല്ലാത്തിനും എന്ത് വരുന്നു? തിങ് വഴികളെ എന്ന കൃസഞ്ഞ. ഇതിൻ്റെ മേളിൽ രണ്ട് ധാതു വരും, ഇവിടെ തന്നെ 3:1 ധാതുരേഖാച്ചോ ഫലാദേഹ ക്രിയാസംഹാരത് സിദ്ധാന്തമതി വരുന്നതാണ്. ഇതാണ് മറ്റൊരു ധാത്വധികാരം. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അത്ര ധാത്വധികാരം. ഇനി എന്റെ മേണ്ട ഒരു ധാതു വരും, അത് അത് തന്നെ 7 ധാതുഹോ കർമ്മണ സമാന കർത്തൃവാദിച്ഛായമ്മ. ഇതിന്റെ സിദ്ധാന്തമതി വരുന്നതാണ്. പക്ഷേ ഇത് ധാത്വധികാരമല്ല, ഇത് താഴോട്ട് പോകത്തില്ല. അങ്ങനെ ഈ പാദത്തിൽ തന്നെ 3 ധാതുക്കൾ വരുന്നുണ്ട്. അതിരിക്കട്ടെ, അത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അപ്പൊ ഇവിടെ കിൻ വന്നു കഴിഞ്ഞാൽ നകാരത്തിന് സഞ്ജീവിക്കുന്ന സൂത്രം ഹലന്തിയും, കകാരത്തിന് സഞ്ജീവിക്കുന്നത് ശശക്വദ്ധിതി. രണ്ടും പോയി ശേഷിക്കുന്ന ഏതാണ്? ശേഷിക്കുന്ന ഓർത്ത് പറയണം. വായും ഈയും, ഇക്കാര ഉച്ചാരണാർത്ഥം. ശേഷിക്കുന്ന എന്താണ്? ബാക്കി എന്ത് സഞ്ജ വരും? വാക്യന്യ എന്ത് സംജ്ഞ വരും? അപൃക്തം. അപൃക്ത ഏകാൽപ്രത്യ മകാരത്തിന് അപൃക്ത സംജ്ഞ വരും. അപ്പോഴാണ് അടുത്ത സൂത്രം വരുന്നത്, വേരപൃക്തസ്യ അപൃക്തസ്യ വസ്യ ലോപഃ. അപൃക്ത സംജ്ഞയുള്ള വകാരത്തിന് ലോപം വരും. സംഗതി സുഖമായി. ഇനി എന്താ ശേഷിക്കുന്നത്? ഒന്നുമില്ല. പണിനിയുടെ പണി നോക്കണം. ഇത്രയും ശബ്ദങ്ങളുള്ള ഒരു പ്രത്യേകം വിധിച്ചിട്ട് ഇതിനാണ് സർവാപഹാര ലോകം എന്ന് പറയുന്നത്. സർവത്തെ അപഹരിച്ച് കളയുന്ന ലോകം. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം കിട്ടി. എന്താണ്? കൃദന്തമായി. ഇവിടുത്തെ ധാതു ഇപ്പൊ കൃദന്തമായി. ഇനി പ്രാതിപസഞ്ജ വിധിക്കാം. അതാണ് ഇതിന്റെ പ്രയോജനം. വേറെയും പ്രയോജനങ്ങളുണ്ട്. മുഖ്യമായ പ്രയോജനം എന്ന് പറയുന്നത് കേവലം യുജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാതുവാണ്. കിൻ പ്രത്യയം വിധിച്ച് അതിനെ സർവവും ലോപിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം. അത് ഇപ്പോ കൃദന്തമായി. കാരണം കിൻ കൃത്താണ്, അന്ത്യത്തിൽ വന്നുകൊണ്ട് ഇത് കൃദന്തമായി. യുജ് കൃദന്തമായി കഴിഞ്ഞാൽ പ്രാതിപസഞ്ജ വരും. പരത്തിൽ എന്തുവരും? സൂ വരും. അപ്പൊ യുജ് സൂന്നായി. പഴയതെല്ലാം ഓർത്തിച്ച് നോക്കണം. അതിന്റെ വേറൊരു പ്രയോജനമാണ് അടുത്ത് പറയുന്നത്. എന്താണ് അടുത്ത സൂത്രം? ഇപ്പൊ യജന്നാണ് ഇരിക്കുന്നത്. പക്ഷേ കിൻ പ്രത്യസ്യ കുഹു കിൻ പ്രത്യയോ യസ്മാ തസ്യ കവർഗോ അന്താദേശ പദാന്തേ. കിൻ പ്രത്യയോ യസ്മാ കിൻ പ്രത്യയം ഏതിൽ നിന്നാണോ വിധിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് കിൻ കാണണമെന്നില്ല. അവിടെ കിൻ ഉണ്ടോ? ഉണ്ടോ? ലോപിച്ചു പോയി. അതുകൊണ്ടാണ് പറഞ്ഞത് കിൻ പ്രത്യയം ഏതിൽ നിന്നാണോ വിധിച്ചത് അത് ഇവിടെ ഏതാണ്? യുജ്. തസ്യ അതിന് കവർഗം അന്താദേശ കവർഗം അന്താദേശമായി വരും. ഇവിടെ പദാന്തത്തിൽ പദത്തിന്റെ അന്ത്യത്തിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കിൻപ്രത്യസ്യ കു എന്ന് പറയുന്ന ഇവിടെ നമ്മളീ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്ന വൃത്തിക്കല്ല. ഏതാണ്? വിച്ച്. അപ്പോ പക്ഷെ ഇവിടെ വരദരാജ പണ്ഡിതർ ഇത് കൊടുത്തിരിക്കുന്നത് വൃത്തി ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കും ഇതാവശ്യമുണ്ട്. ഇതിനും ഇതാവശ്യമുണ്ട്. വരദരാജ പണ്ഡിതർ പറയുന്നത് ഋത്തിക്കിന് വേണ്ടി കൊടുത്തു. പക്ഷേ വരദരാജ പണ്ഡിതർ പറയുന്നത് ഇവിടെ ഇതിന്റെ ആവശ്യമുണ്ടെന്നാണ്. അസ്യ അസിദ്ധത്വ ചോഹോ കുരുതി കുത്വം. ഋത്തിക് എന്ന് പറയുന്ന ശബ്ദത്തില് ഈ സൂത്രപ്രകാരമല്ല കുത്വം വരുന്നത്. ഇത് കൂ വിധിക്കുകയാണ്. കൂ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? അവർഗത്തെ വിധിക്കുകയാണ്. ഒരു ധാതുവിൽ നിന്ന് കിൻ പ്രത്യയം വിധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കണം, അതിന് കുത്വം വിധിക്കും. ഋത്തിക്കിനെ തൽക്കാലം മറന്നു കളയുക. ഋത്തിക്കിലേക്ക് നമ്മൾ പിന്നീട് വരും. വരദരാജ പണ്ഡിതരെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യുജിനെ എടുത്തത്. അപ്പോ കവർഗു അന്താദേശ പദാന്തേ എന്നാണ് പറഞ്ഞത്. കിൻ പ്രത്യയം വിധിച്ചു കഴിഞ്ഞാൽ അതിന് അന്താദേശമായി കവർഗം വരും എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോ ഇർത്തിക്കില്ലല്ലോ നോക്കുന്നത്. പിന്നെ ഏതാണ്? യുജ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു സൂത്രം കൂടെയുണ്ട്. അടുത്തത് എന്താണ്? യുജേ രസമാസേ യുജേ ഹേ സർവനാമസ്ഥാനേ നും സ്യാത് അസമാസേ. അപ്പോൾ യുജ ധാതു കിൻപർത്തിയും വന്നു, അതിന് സർവാപഹാര ലോപം വന്നു. അപ്പോഴാണ് ഇവിടെ ഒരു സൂത്രം കൂടെ പ്രവർത്തിക്കുന്നത്. എന്താണ് യുജേരസമാസേ യുജേഹേ യുജധാതുവിന് സർവനാമസ്ഥാനെ സർവനാമസ്ഥാനം പരമിരിക്കുമ്പോൾ നുമ്മ വരുന്നു. സമാസത്തിലാണെങ്കിൽ വരത്തില്ല. എന്നുവെച്ചാൽ സു യുജ് പോലെയുള്ള സ്ഥലങ്ങളിൽ വരത്തില്ല. കേവലമായ യുജ് ശബ്ദം എന്ന് പറയുമ്പോൾ അവിടെ സമാസം ഇല്ലല്ലോ. അതിനോട് വേറെ ഏതെങ്കിലും കൂടെ ഒരു പദം ചേർന്നിരുന്നാലേ അത് സമാസം മാത്രമുള്ളൂ. ഇവിടെ യു ഒറ്റയ്ക്കാണ് നിൽക്കുന്നു. യുജിന്റെ പരത്തിൽ എന്തുവരും? നേരത്തെ പറഞ്ഞല്ലോ, ഇത് കിന്നന്തമായി സർവാപഹാര ലോപം വന്നു. കൃതന്തമായി കൃത്തത് സമാസച്ച പ്രാതിസഞ്ജ വന്നു. പരത്തിൽ സു വന്നു. ഇവിടെ കിൻപ്രത്യസ് കു വരാം, ഈ സൂത്രവും വരാം. ഇവിടെ ഇത് വിശേഷ സൂത്രമായതുകൊണ്ട് എന്തുവരുന്നു? ആദ്യം വിജയരസമാസയ പ്രകാരം സർവനാമസ്ഥാനം പരമിരിക്കും. നും വരുമ്പോ സൂത്രം വരുന്നു മിതചോ അന്ത്യാത്പരഹ പ്രകാരം അന്ത്യമായ അച്ഛന്റെ പരത്തിൽ വരും. ഇവിടുത്തെ യുജിൽ അന്ത്യമായ അച്ഛേതാണ്. ഉക്കാരത്തിന്റെ പരത്തിൽ എന്തുവരും? നും വന്നാൽ എന്ത് ശേഷിക്കും? യു ന ജി യു ന ജി എന്നിരിക്കുന്നു. ഇനി പരത്തിലിരിക്കുന്ന സു ലോപിക്കും. എങ്ങനെ? കന്യാഭ്യോ ദീർഘ സു ലോപിച്ചു. പിന്നെ യുന ജ് എന്നിരിക്കുന്നു. അതിനെന്ത് സംഭവിക്കും? സംയോഗാന്തസ്യ ലോപഹ, അതിൽ ലോപിച്ചു. ശേഷിക്കുന്ന എന്താണ്? യുന. ഇവിടെയാണ് മറ്റേ സൂത്രം വന്നതാണ് കിൻപ്രത്യസ്യ കു. കിൻപ്രത്യം ഏതിൽ നിന്നാണോ വിധിച്ചത്, ഏതിൽ നിന്നാണ് വിധിച്ചത്? യുജിൽ നിന്ന്. അതിന് ഇപ്പൊ യുജല്ല. അതാണ് അവിടെ പറഞ്ഞ എന്താണ്? ഏതിൽ നിന്നാണോ കിൻപ്രത്യം വിധിച്ചത് അത്, ഇപ്പൊ അതെങ്ങനെ ഇരുന്നാലും ശരി, യുജിൽ നിന്നാണല്ലോ വിധിച്ചത്. ഇപ്പൊ യുജ് എന്നുണ്ടോ? ഇപ്പൊ യുന്നായിരിക്കുന്നു. അതിന് കവർഗം അന്താദേശമായി വരും. എന്ന് പറയുമ്പോ എന്തു വരും? നഗാരത്തിന്റെ സ്ഥാനത്ത് കവർഗത്തിൽ ഏത് വരും? എന്തുകൊണ്ട്? അന്നാസിയുള്ള നഗാരം വരും. അപ്പൊ യുങ് എന്ന് വന്നു. കുത്തുവേന നസ്യങ്ങഹ. കുത്തു എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സൂത്രം. അപ്പൊ ഇതിങ്ങനെ നമ്മൾ നേരെ ഈ സൂത്രങ്ങളെല്ലാം യുജില് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു സംശയത്തിനും ഒരു കൺഫ്യൂഷനും, ചിന്തിക്കുന്നവർക്കായാലും ശരി ചിന്തിക്കാത്തവർക്കായാലും ശരി, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ രൂപസിദ്ധിക്കാം. രണ്ടു കൂട്ടർക്ക് സൗകര്യമാണ്. മറിച്ച് ഇർത്തിക്കിലേക്ക് പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കും സിദ്ധാന്തമതി അത് കൊടുക്കാതിരുന്നത്. പക്ഷെ പലതരായ പണ്ഡിതരും വലിയ വൈയാകരണനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കൊടുത്തു. എന്ന് വെച്ചാൽ കൊടുക്കുന്നത് തെറ്റല്ല. ഇത് ഇതിലെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എങ്ങനെ? ഇതിക്ക് ഉദാഹരണം കൊടുത്താൽ തെറ്റെന്നല്ല പറയുന്നു, പറയാൻ നമ്മൾ ആളല്ല. ഇതിൽ പിന്നെ എന്താണ്? നമ്മളത് വിട്ടിട്ട് ഇതിലേക്ക് വന്ന എന്തുകൊണ്ട്? ആ തുടക്കക്കാരെ സംബന്ധിച്ച് ഇത് വ്യാകരണത്തിൽ പ്രവേശിക്കുകയാണ്. ഈ പ്രവേശം തന്നെ കടുകട്ടിയാണ്. അതിൽ പിന്നെ കൂടുതൽ മനുഷ്യനെ തലചുറ്റിക്കുന്ന പരിപാടികൾ വെച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വ്യാകരണം ഉപേക്ഷിച്ചു പോകും. അതാണ് നമ്മുടെ തുടക്കത്തിൽ ഈ ഹാളിൽ നിറയെ ആളുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം വിട്ടിട്ട് പോയി. വരദരാജ പണ്ഡിതരെ ശപിച്ചിട്ട് പോയവരല്ലേ. ഇങ്ങനെയുണ്ടോ ഒരു വ്യാകരണം? യുങ് എന്ന രൂപ ശ്രദ്ധിക്കുന്നു നേരിട്ട്. അതിന് പിന്നെ വേറെ സംശയത്തിനോ? കാരണം ഇവിടെ ഇനി നമുക്ക് സൂത്രത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? സൂത്രത്തിനെന്താ കൊടുത്തിരിക്കുന്നു? യുജി എന്നല്ലേ കൊടുത്തിരിക്കുന്നു. അപ്പൊ യുങ് എന്ന് പറയുന്ന രൂപം അവിടെ ഉണ്ടോ? അപ്പോ ബാക്കി ഇത്രയും നമുക്ക് ചെയ്യാൻ പാണിനി ഉണ്ട് ചെയ്യാൻ. വൃത്തിക്കിൽ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ യുജി എന്നുള്ള ധാതുവിൽ നിന്ന് ഇത്രയും പ്രക്രിയകൾ അവിടെ ചെയ്യണം. യുജി എന്ന് പറയുന്നത് ധാതുവാണെന്ന് മനസ്സിലാക്കണം. അവിടെ നിക്കിൻ പ്രത്യയത്തെ പരത്തിൽ വരുത്തണം. പിന്നെ അതിന്റെ നകാര കകാരങ്ങളെ ലോപിപ്പിക്കണം. മകാരത്തിന് വേരവൃത്ത ശിലപൂർണം കൃതന്തമാക്കണം. കൃത്യ സമാസ പ്രാതിസഞ്ജ വർണം പരത്തിൽ സുവർണം. വിജയരസമാസേ പ്രകാരം യുജിന് നുമ്മ വിധിക്കണം. യുഞ്ച് സുന്നാക്കണം. സകാരത്തെ ലോപിപ്പിക്കണം. ജകാരത്തെ ലോപിപ്പിക്കണം. കിൻ പ്രത്യേകിച്ച് ഹൂ പ്രകാരം നകാരത്തിന് നകാരം. ഇത്രയും പ്രക്രിയ നമ്മൾ ചെയ്തതാണ്. ഇത് പാണിനി ചെയ്തിട്ടില്ല. ഇവിടെ നിപാതം ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ യുജിയിൽ നിന്ന് യുങ്ങിനെത്തിയത്. അപ്പൊ ഈ ഇതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രങ്ങളെല്ലാം ഇവിടെ കൊടുത്തത്. അപ്പൊ ഇങ്ങൊന്ന് രൂപം ശ്രദ്ധിക്കും. ഇനി ഇർത്തിക് എന്ന് പറയുന്ന ശബ്ദം, അത് പാണിനി എങ്ങനെ നിപാതം ചെയ്തു, അവർ പാണിനി ഏതൊക്കെ സൂത്രങ്ങൾ ഉപയോഗിച്ചെന്നറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ച് അവിടേക്ക് പോകണം. അവിടെ എന്താ ചെയ്തത്? കിൻപ്രത്യം വിധിച്ചു, സർവാപഹാര ലോപം വിധിച്ചു, പിന്നെ അപൃക്തം വകാരം ലോപിച്ചു പോയി, ഇർത്തിച്ച് പരത്തിൽ സു വന്നിരിക്കുന്നു. പക്ഷെ അവിടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇർത്തിച്ച് വരുന്നതിന് വേറെയും സൂത്രങ്ങളുണ്ട്, അതിവിടെ കൊടുത്തിട്ടില്ല. അപ്പം നമുക്കത് മനസ്സിലാകത്തില്ല എങ്ങനെ ഇർത്തിച്ച് വന്നു എന്നുള്ളത് മനസ്സിലാകത്തില്ല. വിജയെ സംബന്ധിച്ച് അങ്ങനെയല്ല, എല്ലാ സൂത്രങ്ങളും ഇവിടെ വന്നു. അപ്പോൾ മനസ്സിലാക്കാൻ ഒന്നും ശേഷിക്കുന്നില്ല. ഇർത്തിച്ചിൽ അങ്ങനെയല്ല. അവിടെ സമാസം വരുന്നു, സമ്പ്രസാരണം വരുന്നു, യുഗേണച്ചി വരുന്നു. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. പറയാതെ ഇർത്തിച്ച് സു എന്നിരിക്കുമ്പോൾ സു ലോപിക്കുന്നു. സു ലോപിച്ചിട്ട് പറയുകയാണ് എന്താണ് കിൻ പ്രത്യേകിച്ച് കൂ. സു ലോപിച്ചു കഴിഞ്ഞാൽ ഇർത്തിച്ചിനെ കുറിച്ച് പറയണം. ജകാരാന്തമാണ്. കിൻ പ്രത്യം വിധിച്ചിട്ടുള്ളതുകൊണ്ട് അതിന് കൂ വരുന്നു. ഇനി ഇർത്തിച്ചിലിത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ പറയുന്നു കിൻ പ്രത്യസ്മാസി കവർഗു അന്താദീശ്യ. ബാക്കി സൂത്രങ്ങളൊക്കെ പോട്ടെ, നമുക്കിപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റില്ല. നമുക്കൊരിക്കലും പൂർണ്ണമായി ഏതൊക്കെ സൂത്രങ്ങൾ ഇവിടെ പഠിച്ചു പ്രയോഗിച്ചു എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അതാണ് അവിടെ സംശയം വരുന്നത്. ഏതെങ്കിലും തരത്തിൽ എടുത്തിച്ചെന്നായിന്ന് നമ്മൾ ധരിക്കുക. തൽക്കാലം എടുത്തിച്ച് സൂ എന്നിരിക്കുമ്പോൾ എന്ത് ചെയ്തു? സു ലോപിച്ചു. എന്തന്തമാണിത്? ജകാരാന്തം. അവിടെ കുത്വം വരണം. പക്ഷെ അവിടെ അടുത്ത് പറയുന്നു അസി അസിദ്ധത്വ. ഇത് അസിദ്ധമായതുകൊണ്ട് ഏത് കിൻപ്രത്യസ്യ കൂ അസിദ്ധമായതുകൊണ്ട് ചോഹോ കുരുതി കുത്വം. ഇതെന്താ ഈ സാധനം? ചോയോ ചോഹോ കുരുതി. ഇനി വരാൻ പോകുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ആ സൂത്രം ഇവിടെ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ മനസ്സിലാവൂ? ചോഹോ കുരുതി കുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ സിദ്ധാന്തം പഠിക്കുന്നതാണ്, എന്തെങ്കിലും മനസ്സിലാവും. ആ സൂത്രം പഠിക്കാതെ ഉണ്ട് അടുത്ത് വരാൻ പോകുന്ന സൂത്രം. അതിവിടെ കൊടുക്കേണ്ടതാണ്. അതോട്ട് കൊടുത്തിട്ടുമില്ല. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാർ മന്ദബുദ്ധികളെ പരിഗണിക്കുന്നേയില്ല. അവരനുഭവിച്ചോട്ടെന്നാണ്. കിടന്ന് ചക്രശ്വാസം മരിക്കും. ഇതെന്താണ് ഒന്ന് മനസ്സിലാവാം. ഞാൻ അനുഭവിച്ച ആളാണ്, അതുകൊണ്ടാ പറയും. എന്താണ് ഈ ചോ കുരുതി കുത്തും? ഈ കുരുതി കുരുതി നേട്ടപ്പോ ഞാൻ വിചാരിച്ചു നാട്ടുമ്പുറത്ത് കടത്തുന്ന പോലെ കുരുതിയായി ഇവിടെ പറയുന്നത്. അതൊരു സൂത്രമാണെന്ന് തന്നെ മനസ്സിലാക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വിശദീകരിച്ച് പിന്നെ പറഞ്ഞിരുന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല. ഇതൊക്കെ സ്വയം പഠിക്കാൻ ശ്രമിച്ചവർക്കാണ് ഇതിൻ്റെ പ്രയാസം മനസ്സിലാകുന്നത്. അത് സംസ്കൃതം അറിയാതെ. ഇനി ഇതിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് ഈ ചോഹോ കുരുതി കുട്ടും സിദ്ധാന്തം അതി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇത് ശരിയല്ല. പക്ഷെ അത് വേറെ പക്ഷമുണ്ട്. ഭരതരാജ പണ്ഡിതർ പറഞ്ഞത് പൂർണ്ണമായും തെറ്റെന്ന് പറയാൻ പറ്റില്ല. സിദ്ധാന്തമതി പറഞ്ഞിരിക്കുന്നത് ഋത്വിക് ശബ്ദത്തിൽ കിൻ പ്രത്യസിക്കു പ്രകാരം തന്നെയാണ് കുത്തും വരുന്നത് എന്നാണ്. അതിന് കാരണമുണ്ട്. കാരണം അടുത്ത പേജില് ഒരു സൂത്രം വന്നുണ്ട്, വിജയ രസമാസി കഴിഞ്ഞിട്ട് എന്താണ് ചോഹക്കു, അതിന്റെ നമ്പർ നോക്കുക, 8:02:30 കിൻ പ്രത്യസി കൂ നോക്കുക. ഈ രണ്ട് സൂത്രവും കുത്തുവും പിരിക്കുകയാണ്. ഈ രണ്ട് സൂത്രവും ഇവിടെ ഋത്തിജ് എന്ന് പറയുന്നിടത്ത് ഈ രണ്ട് സൂത്രവും വരുമ്പോൾ ഏ സൂത്രം വരും? പൂർവ്വമേത്? അതാണ് വരദരാജ പണ്ഡിതർ പറഞ്ഞിരിക്കുന്ന എന്ത് അസ്യ അസിദ്ധത്വാ എന്ന് വെച്ചാൽ കിൻ പ്രത്യസി കൂ പരസൂത്രമാണ്, അത് അസിദ്ധമാണ്, അതുകൊണ്ട് ചോക്കു പ്രകാരം കുത്തും വരും. എന്നാൽ ഇത് ശരിയല്ല എന്ന് പറയാൻ കാരണം, ഇത് കഴിഞ്ഞ് വേറെ സൂത്രം വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത സൂത്രം എന്താണ്? കണ്ടില്ലേ ആര്? ആ ഭ്രഷ്ടഭ്രഷ്ടസുരജമ്രജ യജരാജ ഭ്രജ ജശാംഷ. സിമ്പിൾ സൂത്രമാണ്. വ്രശ്ച ഭ്രശ്ച സൃജ മൃജ യജ രാജ ഭ്രാജ ഛശാം ഷ. ഇതിൽ വരുന്നുണ്ടെന്നാണ് യജ. യജ എന്നൊരു ശബ്ദം വരുന്നുണ്ട്. യജ എന്ന് പറക്കിയെടുക്കുന്നതിന് കുറച്ച് പാടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും. യജ ഉണ്ടോ ഒരു സാധനം? ഈ യജയാണ് എടുത്തിച്ചിലെ യജ. എറുത്തു യജ് എന്നിരുന്നാണ് എടുത്തിച്ചെന്നായത്. അതവിടെ അതിന്റെ പ്രക്രിയ നമുക്ക് പഠിക്കേണ്ടി വരുമെന്ന്. അവിടുത്തെ യജയും ഈ യജയും ഒന്നാണ്, മനസ്സിലായോ? അപ്പോ ഈ യജയ്ക്ക് ഇവിടെ എന്താ വധിക്കുന്നത്? ഷ. യജയ്ക്ക് ഇവിടെ ഷാ വിധിക്കുകയാണത്, ജകാരത്തിന് ഷകാരം വിധിക്കുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞത് ചോക്കു വരണമെന്നാണ്. അപ്പൊ ഈ യജ് എന്ന് പറയുന്നിടത്ത് രണ്ടും വരും, ചോക്കുവും വരും, ഈ സൂത്രകാര ഷായും വരും. അപ്പൊ വീണ്ടും നോക്കണേ ഏത് പ്രവർത്തിക്കുമെന്ന്. ഏത് പ്രവർത്തിക്കും? ചോക്കുവാണ് പൂർവം പ്രവർത്തിക്കേണ്ടത്. പക്ഷെ പറയും അപവാദോ വചന പ്രാമാണ്യ. പുറത്രാസിദ്ധത്തിൽ ഉത്തരമില്ല, പക്ഷേ ഈ സൂത്രത്തിൽ യജ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന അപവാദമാണ്. കിൻപ്രത്യസ കുവിനെവിടെയും പ്രവർത്തിക്കാം. ഇവിടെ യജ എന്ന് പറഞ്ഞ് ഇവിടെ ഷാ വന്നില്ലെങ്കിൽ പിന്നെ യജ എന്ന് പറഞ്ഞ് എന്തായി പോവും? വ്യർത്ഥമാവും. അതാണ് പറയുന്നത് അപവാദോ വചനപ്രാമാണ്യ എന്ന് വെച്ചാൽ അപവാദം വചനപ്രാമാണ്യം കൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഏത് വരും? ഷകാരം വരും. വീണ്ടും കുഴപ്പമായേ. അപ്പോ ഋത്വിക് എന്ന ശബ്ദം ശ്രദ്ധിക്കുമോ? ശ്രദ്ധിക്കത്തില്ല. കാരണം ഇവിടെ പ്രവർത്തിക്കേണ്ടത് ഷ. അപ്പൊ വീണ്ടും വരും എന്താണ്? കിൻപ്രത്യസ്യക്കു ഇത് വിധാന സാമർത്ഥ്യ. കിൻപ്രത്യസ്യക്കു പ്രകാരം വിധിച്ചിരിക്കുന്നതുകൊണ്ട് എന്തേ വരത്തുള്ളൂ? അപ്പൊ ഋത്വിക് എന്ന് ശ്രദ്ധിക്കും. അപ്പൊ അവസാനം ഏതായിരിക്കും വരുന്നത്? കിൻപ്രത്യസ്യക്കു എന്ന് വരണമെന്നാണ് മുഖ്യമായ പക്ഷം. അതാണ് അപ്പൊ ചോക്കു എന്ന് പറയുന്നത് ശരിയല്ല. അത് വിധാന സാമർത്ഥ്യ ഷകാരം വരേണ്ടതാണ്, പക്ഷെ കിൻ വിധിച്ചല്ലേ. കിൻ എന്ന് പറയുന്നത് പ്രത്യേകമായി വിധിച്ചല്ലേ. അല്ല, കൂടെ ഈ സൂത്രത്തിൽ പ്രത്യേകം വിധിച്ചില്ലേ ഋത്വിജ് എന്നുള്ളത്. പാണിനി ഈ സൂത്രത്തിൽ പ്രത്യേകിച്ച് ഋത്വിജിനെ കിൻ വിധിച്ചില്ലേ പ്രത്യേകിച്ച്? അതാണ് വിധാന സാമർഥ്യം എന്ന് പറഞ്ഞത്. കിന്ന് വേറെയും സ്ഥലങ്ങളിൽ വരുന്നുണ്ട്, പക്ഷെ ഋത്വ യജ് എന്നുള്ളിടത്ത് ഇവിടെ കിൻ പ്രത്യയം പാണിനി പ്രത്യയം വിധിച്ചത് കൊണ്ട് എന്തേ വരാവൂ? അത് കിൻ പ്രത്യസിക്കൂ വരണം. ഇവിടെ പിന്നെ കേവല ഏജ് വരുന്നിടത്ത് എന്ത് വരാം? ഷകാരം വരാം. ഈ സൂത്രം പ്രവർത്തിക്കാം. അപ്പൊ ഈ സൂത്രം വ്യക്തമാവത്തില്ല. വൃത്തിക്കുക എന്ന് പറയുന്ന സൂത്രത്തിൽ കിൻ വിധിച്ചുകൊണ്ട് കുത്തും വരും. അപ്പൊ ചോക്കുമല്ല ഇവിടെ വരുന്നത്. ഇതാണ് മുഖ്യമായ പക്ഷം. പിന്നെ ഇതിന്റെ അപ്പുറമുണ്ട്, തൽക്കാലം അങ്ങോട്ട് പോകണ്ട. രണ്ടു വർഷം എന്തായാലും വരുമല്ലോ. വരദരാജ പണ്ഡിതരും മോശക്കാരനൊന്നുമല്ല. അപ്പൊ ഇവിടെ ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ്? യുങ്ങാണ്. അപ്പോ അത് സംഗതി, സൂത്രങ്ങളെല്ലാം ശരിയായി പ്രവർത്തിക്കും. അല്ലാതെ ഇപ്പൊ വ്യാഖ്യാനങ്ങളിലൊക്കെ വൃത്തിക്ക് വെച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോ ഈ വരുന്ന പൊരുത്തക്കേട് പഠിക്കുന്നവർക്കെല്ലാം തോന്നും. No.